എല്ലാരും നിരീശ്വരവാദികളായി. ദൈവം ഉണ്ടെന്നുള്ള അഭിപ്രായം ഇപ്പൊ ആർക്കും ഇല്ല. ഇല്ല, അവരവർക്ക് അവരുടെ അഭിപ്രായം. ഓ, ഇത് ഇതുവരെ വിഭവനായിരുന്നു, ഇനി നന്ദ പുറത്തോട് കൂടിയവനായിരുന്നു, നാം ഇവിടെ എത്രയോ ദീപമായിരിക്കുന്നു, ഇത് നാം ഇതുവരെ നിന്നിരുന്ന ഒരു ദീപമായിരിക്കും കണ്ണാടിയിലാകുന്നത്, ഇത് തന്നെയാണ് നമ്മുടെ ദൈവം, ഇതിന് നാം ഇന്ന് നമുക്ക് കണ്ടിരുന്നില്ല, ഇപ്പോൾ നമുക്ക് ഇവിടെ യാതൊരു മറവും കാണില്ല, നാം ദൈവം ഒന്നായിരിക്കും, ഇനി നമുക്ക് വിവരിക്കാൻ പാടില്ല, അപ്പോ ഇതാ നാം ദൈവം തുടർന്നായിരുന്നു. അതിന് ദൈവത്തെ അംഗീകരിക്കാത്തവരിതൊന്നും അംഗീകരിക്കില്ല. ദൈവത്തെ അംഗീകരിക്കുന്നവർക്ക് ഇതൊക്കെ അവരിതൊക്കെ അംഗീകരിക്കും. ഇവരെ പോലെ ദൈവത്തെ നിഷേധിക്കുന്നവർ ഇതൊന്നും അംഗീകരിക്കും. ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് ഈ പറയുന്നൊന്നും ഒരാള് പറഞ്ഞു വിചാരിച്ചാൽ സ്വീകരിക്കേണ്ട കാര്യം. അവരേത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്, ദൈവത്തെ അംഗീകരിക്കുന്നു, ദൈവത്തെ നിഷേധിക്കുന്നു. ദൈവം കണ്ണില്ലാതെ കാണുകയും കിഴിയില്ലാതെ കേൾക്കുകയും കുത്തില്ലാതെ തറക്കുകയും മൂക്കില്ലാതെ നടക്കുകയും നാലിലെ നിൽക്കുകയും ചെയ്യുന്ന ചിപ്പുരുഷനാണ്. അതൊക്കെ ഉപനിഷത്താണ്, ഗുരു എഴുതിയിരിക്കുന്ന ഉപനിഷത്തിന്റെ ട്രാൻസ്ലേഷനാണ്. ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ കുറിച്ചുള്ള ദൈവം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ വിശ്വാസത്തിലുള്ള ഒരു കാര്യമാണ്. വിശ്വാസം ദൈവത്തെ ഇനി ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ചാലും ശരി, ദൈവം എന്ന് പറയുന്ന മനുഷ്യന്റെ വിശ്വാസമാണ്. ദൈവം ആർക്ക് ആവശ്യമായിട്ട് വരുന്നു? വിശ്വാസം ആർക്കാ വേണ്ടി വരുന്നു? മനുഷ്യനെന്ന് പറഞ്ഞ പോരാ, അല്പബോധികൾക്ക്. അല്പബോധികൾ എന്ന് പറഞ്ഞാലും പോരാ, അറിവുള്ള ദൈവവിശ്വാസികളാണ്. ദൈവം എപ്പോഴും വേണ്ടി വരുന്നത് ഒന്ന്, സാധാരണ രീതി നമ്മൾ പൊതുവായി പറയുകയാണെങ്കിൽ വളരെ ദുർബലമായ മനസ്സുള്ള ആൾക്കാരുടെ ഒരു ഊന്നുവടിയാണ് ദൈവം. ദുർബലന് ഊന്നുവടി എങ്ങനെയോ അതുപോലെയാണ് ദുർബല മനസ്സിന് ദൈവം. കാരണം മനസ്സുകൊണ്ട് ദൗർബല്യം വരുമ്പോൾ അയാള് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ വരും. അപ്പൊ അവർക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരാശ്രയമായിരിക്കുന്നതാണ് ദൈവം. അത് ഏത് ദൈവമായാലും ശരി, ക്രിസ്ത്യാനിയുടെ ദൈവമായാലും ഇസ്ലാമിന്റെ ദൈവമായാലും ഹിന്ദുക്കളുടെ ദൈവമായാലും മാടനായാലും മറുതയായാലും ഏത് തരത്തിലുള്ള ദൈവമായാലും കുട്ടിച്ചാത്ത മനുഷ്യൻ മാനസികമായി ദുർബലനാകുന്നു, അവനൊരാശ്രയം വേണം. അങ്ങനെയാണ് ഈ ദൈവം എന്ന് പറയുന്ന ആശയം ലോകത്ത് പ്രചരിച്ചിരിക്കുന്നത്. ലോകത്ത് പ്രചാരമുള്ള ദൈവം അതാണ്, അത് ദുർബലരുടെ ഒരു ആശയമാണ്. ആ ദൈവത്തെ എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ തന്നെ അവന്റെ ആശ്രയമായിട്ട് നിലനിൽക്കും. അവന്റെ മനസ്സിൽ നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ അവൻ ദൃഢമായി അങ്ങനെ ഒരു ദൈവം ഉണ്ട്, ശിക്ഷകനും രക്ഷകനുമായിട്ടൊരു ദൈവം ഉണ്ടെന്ന് അപ്പം വിശ്വസിക്കുന്നു. മനസ്സിൽ നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ പുറമേ ഇല്ലെന്നല്ല, പുറമേ ഉണ്ടെന്നവൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് സാമാന്യ ജനങ്ങളുടെ ഇടയിൽ ദൈവം നിൽക്കുന്നത്. അപ്പോൾ അതവൻ്റെ ഒരു ആശ്രയമാണ്, ഒരു അവലംബമാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നു ദൈവം ഇല്ല എന്ന് പറയുന്നു അല്ലേ. ഇപ്പോ മുടന്തനായ ഒരുത്തന്റെ കയ്യിലിരിക്കുന്ന ഊന്നുവടി തട്ടിക്കളഞ്ഞാൽ അവൻ പിന്നെ എങ്ങനെ നടക്കും? മുടന്തനാണ്, അവന്റെ കയ്യിലിരിക്കുന്ന ഊന്നുകൂടിയാണ് ദൈവം. അതിനെ തട്ടിക്കളഞ്ഞ അവൻ പിന്നെ എങ്ങനെ നടക്കും? അതുകൊണ്ടാണ് നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, പല പല വാദികൾ ഇത്രയും കാലം ശ്രമിച്ചിട്ടും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ദൈവം എന്നുള്ള ഒരു അവന്റെ വിശ്വാസത്തെ മാറ്റാൻ പറ്റിയിട്ടില്ല. മനുഷ്യനും ദുർബല മനസ്സുള്ളിടത്തോളം കാലം ആ ദൈവം എന്നുള്ള അത് നിലനിൽക്കും. എന്തൊക്കെ ബലം പ്രയോഗിച്ചു അതിനെ മാറ്റാൻ ശ്രമിച്ചാലും മതി, എന്തൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശരി, അവൻ വീണ്ടും അതിൽ തന്നെ കയറിപ്പിടിക്കും. ബലം പ്രയോഗിച്ചത് മാറ്റാൻ പറ്റില്ല. പിന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സോവിയറ്റ് യൂണിയൻ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നപ്പോൾ അവര് അവിടെയുള്ള അവിടെ കൂടുതലും ബൈബിളായിരുന്നു, ബൈബിളൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞു. ചൈനയിൽ അതുപോലെ കളഞ്ഞു. പള്ളികളൊക്കെ അവര് അടച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉപയോഗത്തിനായി അവരുടെ വിശ്വാസം ആരാധന സമ്പ്രദായങ്ങളൊക്കെ അങ്ങേറ്റം നിരുത്സാഹപ്പെടുത്തിയും നശിപ്പിക്കുകയും ചെയ്തു. എപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത്? അവർ പഴയ പള്ളികളെല്ലാം നവീകരിച്ച് അവിടെയൊക്കെ വലിയ പ്രാർത്ഥനയും എല്ലായിടത്തും മുസ്ലിങ്ങളെയൊക്കെ വരെ വളരെ ബലം പ്രയോഗിച്ചവർ മതവിശ്വാസികളല്ലാതെ ആക്കാൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ മതരാജ്യങ്ങളായി പല രാജ്യങ്ങളും. അപ്പോ ഇന്ന് പോകുന്നവർ പറയുന്ന അവരൊക്കെ വലിയ ദൈവവിശ്വാസം, വലിയൊരു വിഭാഗം മാറി, എല്ലാവരും മാറിയെന്നല്ല, വലിയൊരു വിഭാഗം മാറി. എന്തുകൊണ്ട്? മനുഷ്യന്റെ മനസ്സ് ദുർബലമായിരിക്കുന്നിടത്തോളം കാലം അവന് ഒരാശ്വാസമായിട്ട് ദൈവം ഉണ്ടായാലേ പറ്റും, ഏതെങ്കിലും തരത്തിലുള്ള ദൈവം ഉണ്ടായാലേ പറ്റും. പിന്നെ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ശ്രമിക്കുന്ന എന്താണ്? ഇവരെ മനസ്സിൽ നിന്ന് ദൈവവിചാരം ഇല്ലാതാക്കാം. ശരി, അവരുടെ മനസ്സിൽ നിന്ന് ദൈവവിചാരം ഇല്ലാതാക്കിയാൽ പകരം അവർക്ക് കൊടുക്കാൻ മറ്റൊരു ഒന്നുകൂടി ഇവരെ ആദ്യം കയ്യിലില്ല. ഇവർ പറയുന്ന നിരീശ്വരവാദം, യുക്തിവാദവും നീ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റില്ല, ദുർബലനായ മനുഷ്യനതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ദൈവം എന്നൊരു സങ്കല്പമാകുമ്പോ അതവന് ലോകത്തിൽ മറ്റൊന്നിനെ വിശ്വസിക്കേണ്ട, മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട, അതവന്റെ ഒരു സ്വകാര്യതയാണ്, സ്വകാര്യമായൊരു വിശ്വാസമാണ്. ഒരു മനുഷ്യനെ വിശ്വസിച്ച് അവൻ ചതിക്കുന്നു. ദൈവത്വമാകുമ്പോ അങ്ങനെയല്ല, അവൻ ദൈവം അനുകൂലമായാലും പ്രതികൂലമായാലും അവൻ സമാനം കണ്ടെത്തിക്കൊള്ളും. ജോബിന്റെ പുസ്തകം ബൈബിളില് പൂർവ്വ നിയമം വളരെ പ്രസിദ്ധമാണ്. പൂർവ്വ നിയമം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? പുതിയ നിയമം എന്താ? പഴയ നിയമം ഉണ്ടാ? ഗുരു പറഞ്ഞ എല്ലാം അതും പഠിക്കാനായിരുന്നു. ജോബിന്റെ പുസ്തകം എന്ന് പറയുന്നത് അവിടെ ജോബിനെ കുറിച്ച് പറയാണ്. ജോബ് അതുപോലെ ഈ ജോബ് എന്ന് പറയുന്നത് വലിയൊരു ധനവാനായിരുന്നു. അയാൾക്ക് ആയിരക്കണക്കിന് ഒട്ടകവും ആടും എല്ലാം ഉണ്ടായിരുന്നു, 10 മക്കളും ഉണ്ടായിരുന്നു, 7 3 പേരും. അപ്പൊ ഇയാൾ വലിയ ഭക്തനായിരുന്നു. എന്തു വന്നാലും ദൈവത്തെ തടി പറയറ്റുക, എന്തൊക്കെ വന്നാലും. അപ്പോ സാത്താ ഒരു ദിവസം ദൈവത്തിനോട് പറഞ്ഞു, കണ്ടോ ആ ജോബ്, അവനെ നീ സംരക്ഷിക്കുന്നോണ്ടാണ് അവൻ ഇത്രയും വലിയ ഭക്തനായിരിക്കുന്നത്. എന്ത് വന്നാലും നീ അവനെ കൈവിടില്ല. അവനൊരു അവനെല്ലാ സമ്പത്തും കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് അവൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു സാത്താനോട്, എന്നാ നീ പോയിന്ന് പരീക്ഷോ. സാത്താൻ്റെ പല വേലകളുമുണ്ട്, പോയിന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. ഉടനെ സാത്താൻ അങ്ങോട്ട് പോയി. അതായത് ഇയാള് ദൈവത്തിനെ തള്ളിപ്പറയുമോ, ദൈവത്തിനെ ധിക്കരിക്കുമോ എന്നറിയാൻ വേണ്ടി സാത്താൻ പോയി ഇയാളുടെ സമ്പത്തെല്ലാം നശിപ്പിച്ചു. ഇയാളുടെ എല്ലാ മക്കളെയും കൊന്നു, ഇയാളെ രോഗിയാക്കി, എല്ലാം ചെയ്തു. അപ്പോഴീ ജോബ് പറഞ്ഞുകൊണ്ടേയിരുന്നു, എന്റെ പ്രാണൻ എന്റെ മൂക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് എന്തൊക്കെ നഷ്ടം വന്നാലും ഞാൻ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയത്തില്ല, ഞാൻ ദൈവത്തിന്റെ പ്രിയ പുത്രനായി തന്നെ. എനിക്ക് ഒരുപാട് തിന്മകളുണ്ടാവും, എന്തൊക്കെ തിന്മകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ച തിന്മ എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ, ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം എന്തൊക്കെ ജോബിനുണ്ടാക്കാമോ അതെല്ലാം ഈ സാത്താൻ ഉണ്ടാക്കി. ദൈവം പറയുന്നത് എന്താണോ, എന്തൊക്കെ വന്നാലും ശരി ഞാൻ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയത്തില്ല, ഞാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായിരിക്കും, ഞാൻ എന്നും നിന്നെ സ്തുതിക്കും, ഞാൻ എന്നും നിന്നെ ആരാധിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം സാത്താൻ തോറ്റ്, ജോബും മരിച്ചപ്പോ നേരെ ദൈവം എന്ത് ചെയ്തു, ജോബിന് നേരെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാണ് മരിച്ചത്. അതാണ് ഈ പറയുന്ന മോറൽ ലെവൽ പ്രോബ്ലത്തിന്റെ തിയോഡൈസി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികൾ പറയുന്ന അതാണ്, ജോബിനെ പോലെ ആയിരിക്കണം. എന്തൊക്കെ തിന്മകൾ കണ്ടാലും തനിക്കോ തന്റെ ചുറ്റുപാടോ എന്തൊക്കെ തിന്മകൾ കണ്ടാലും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക, ദൈവത്തെ തന്നെ ആരാധിക്കുക, ദൈവത്തെ തന്നെ സ്തുതിക്കുക, ദൈവത്തെ എതിരായിട്ടൊരു വാക്കും പറയാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മരണശേഷം ദൈവം എവിടെ എത്തിക്കും, സ്വർഗത്തിൽ. അപ്പോ ദൈവം ഈ തിന്മയൊക്കെ എന്തിനു സൃഷ്ടിച്ചിരിക്കുന്നു, ഇവന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. പരീക്ഷണമൊന്നും പറയാം, ഇവനെ ശുദ്ധീകരിക്കാൻ. കാരണം എന്തൊക്കെ തിന്മകൾ വന്നാലും ഇവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കും. ഒരു കാരണവശാലും ദൈവമാർഗത്തിൽ നിന്ന് അവൻ വ്യതിചലിക്കരുത്, ദൈവത്തെ അവൻ ഒരിക്കലും തള്ളിപ്പറയരുത്. അപ്പോ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു ധാർമ്മികതയുണ്ട്, ആ ധാർമ്മികതയ്ക്ക് അനുസരിച്ച് തന്നെ ജീവിക്കണം. അതാണ് ജോബിന്റെ ദൈവഭക്തി. അപ്പൊ തിന്മയും എന്ത് ചെയ്തു, ജോബിന്റെ മുമ്പിൽ തിന്മ വന്നപ്പോഴും ജോബ് ആ തിന്മയെല്ലാം കണ്ടിട്ടു അതെല്ലാം തന്റെ ദൈവഭക്തിക്ക് വേണ്ടിയിട്ട് അതിനെയൊക്കെ ഉപയോഗിച്ചു. അപ്പോ തിന്മകളൊന്നും ജോബിനൊരു നഷ്ടവും വരുത്തിയില്ല. മഹാഭാരതത്തിൽ അതുപോലെ ഒരു കഥാപാത്രമാണ് ആര്, ഗാന്ധാരി. ഗാന്ധാരി കുന്തി ആരായിക്കോട്ടെ, ഭഗവാനോട് പറയുന്നതാണ് എനിക്ക് ഇനിയും ദുരിതങ്ങൾ തരണം, അങ്ങനെ ദുരിതങ്ങൾ തന്നുകൊണ്ടിരുന്നാലേ ഞാൻ അങ്ങേ സ്മരിക്കത്തുള്ളൂ. ആരെ, ഇതൊക്കെ ദൈവത്തിന്റെ പ്രശ്നമല്ല മനുഷ്യന്റെ പ്രശ്നമാണ്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഒരുപാട് ദുരിതങ്ങൾ നേരിടുന്നത് ദൈവം അവന് വേണ്ടി വച്ചിരിക്കുന്നതാണ്, അവനെ ശുദ്ധീകരിക്കാൻ. അവൻ ശുദ്ധനാവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിലൂടെയൊക്കെ കടന്നു പോകണം. ദൈവം ഇതൊക്കെ മനുഷ്യൻ തന്നെ പറയുന്നു. ഇങ്ങനെ കടന്നു പോകണം എന്ന് വെച്ചാൽ അത് മനുഷ്യൻ പറയുന്നു എന്ന് പറയുമ്പോ അതിനൊരു വ്യത്യാസമുണ്ട്. ഇതിപ്പോ എവിടെ പറഞ്ഞിരിക്കുന്നു? ഇതെവിടെ പറഞ്ഞിരിക്കുന്നു? ഈ കഥ ബൈബിൾ. ബൈബിൾ ആര് പറഞ്ഞു? ബൈബിൾ ആരാ പറഞ്ഞു? ദൈവം പറഞ്ഞാണ്. അതൊക്കെ ദൈവത്തിന്റെ വാക്കുകളാണ്, മനസ്സിലായോ? വേദം ദൈവം പറഞ്ഞാണ്, ബൈബിള് ദൈവം പറഞ്ഞാണ്, ഖുർആൻ ദൈവം പറഞ്ഞാണ്. അപ്പൊ ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യന് ദൈവം കൊടുത്താണ് ഈ ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളിലൂടെയാണ് മനുഷ്യൻ ദൈവത്തെ മനസ്സിലാക്കുന്നത്. അല്ല, ഇതെല്ലാം മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ്. ദൈവം പറഞ്ഞു എന്ന് മനുഷ്യൻ എന്തിനു പറയണം? ദൈവം ഒരു പുസ്തകത്തെ ഇങ്ങോട്ട് ഇറക്കി, ദൈവം വെളിപ്പെടുത്തി, അഥവാ അത് മനുഷ്യന് വായിക്കും. എന്താണ് മനുഷ്യന് മനസ്സിലാവും? പിന്നെ മനുഷ്യൻ പറയാതെ ഖുർആനിൽ പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചില വചനങ്ങളെ ഇറക്കിയിട്ടുണ്ട്. എവിടെ നിന്ന്? സ്വർഗരാജ്യത്ത്. അവിടെ എഴുതി വെച്ചിരുന്നാണ്, അവിടെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് വചനങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി കൊടുത്തു. ആർക്ക്? മനുഷ്യൻ. അവനത് മനസ്സിലാക്കിയിട്ട് പറയുന്നത് ദൈവം പറഞ്ഞാണ്, ദൈവം എനിക്ക് തന്നാണ്. അല്ല, അവനെ എന്ത് പറയും? ദൈവം കൊടുത്തതിന് വേറെ എന്തെങ്കിലും പറയാൻ പറ്റും? വേറെ എന്താ പറയുന്നു? ദൈവം കൈകൊണ്ട് കൊടുത്ത. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു, നിങ്ങൾ എന്ത് പറയും? ആ ഇതൊക്കെ ഇന്ന ആള് പറഞ്ഞാണെന്നല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റും? അങ്ങനെ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടേതാവും. ഞാനിരുന്ന് കുറെ കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ പറയുന്നു ഇതൊക്കെ ഇന്നാര് പറഞ്ഞാണ്. ഇന്നാര് പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടേതാവും. അതുപോലെ തന്നെ ദൈവം ഇങ്ങോട്ട് ഇറക്കി കൊടുത്ത കാര്യങ്ങൾ മനുഷ്യൻ പറയുന്നു, അതുകൊണ്ടത് മനുഷ്യന്റെ അകത്തില്ല. ഇതെല്ലാം എന്താണോ ദൈവം നേരിട്ട് ഇറക്കിയോന്ന് ചോദിച്ചാല, ഓരോരോ മനുഷ്യരുടെ കൂടെ ദൈവം ഇതിങ്ങനെ പുറത്തുകൊണ്ട്. വേദങ്ങളും പറയുന്ന എന്താണ്? ദൈവം ഋഷിമാർക്ക് വെളിപ്പെടുത്തിയിരുന്നു, ബ്രഹ്മാവിനെ വെളിപ്പെടുത്തിയിരുന്നു ഒക്കെ പറയും. ഖുർആൻ എന്ന് പറയുന്നത് ദബിക്ക് വെളിപ്പെടുത്തി. എല്ലാവർക്കും എന്താണ്? മറ്റേതുപോലെ ഒരുപാട് വിശുദ്ധന്മാരുണ്ട് സമൂഹത്തിൽ. ആ വിശുദ്ധന്മാരിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തി. എല്ലാവരുടെ കൂടെയല്ല പറഞ്ഞത്. അപ്പൊ അതൊക്കെ ദൈവവചനമാണ്, ദൈവം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ അതെന്ത് വരുന്നു? ഇതൊക്കെ പിന്നെ മനുഷ്യന് ബലമാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ബൈബിള് വിശ്വസിക്കുന്നു, ഖുർആനെ വിശ്വസിക്കുന്നു, വേദങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തിനും വിശ്വസിക്കുന്നു. ആത്യന്തികമായ വിശ്വാസമാണ്. അപ്പോ ആ വിശ്വാസം എന്ന് പറയുന്ന അവർക്ക് ബലം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ ദുർബലരായി. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വരുന്നു, കഷ്ടപ്പാട് വരുന്നു, ഒക്കെ അവരെന്ത് ചെയ്യും? ഇതിനെയൊക്കെ ആശ്രയിക്കും. ഒരാളെടുത്ത് ബൈബിൾ വായിക്കും, വേറൊരാൾ ഗീത എടുത്ത് വായിക്കും. ഇപ്പൊ ഒളിമ്പിക്സിൽ വെങ്കലമാണ് കിട്ടിയെങ്കിലും ആ കൊച്ചു പറഞ്ഞെന്താണ്? എന്റെ ബലം ഗീതയാണ്. കേട്ടായിരുന്നു, വെങ്കലമാണ് കിട്ടിയത്, സ്വർണമല്ല. എന്നാലും പറഞ്ഞു എന്റെ ബലം എന്ന് പറയുന്നത് ഗീതയാണ്. വിശ്വാസമാണ്. ദൈവവും ദൈവത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശ്വാസമാണ്. അപ്പൊ അത് ഒരാൾക്ക് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അതിനെ അങ്ങോട്ട് പറിച്ചു മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിചാരിച്ചിട്ട് പരാജയപ്പെട്ടത്. കാരണം എന്താണ്? ഇവരുടെ മനസ്സിൽ നിന്ന് ദൈവത്തെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അതിന് പേരും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ശാസ്ത്രങ്ങൾ ഒളിപ്പിച്ചാൽ അതൊന്നും മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്ക് എന്താണ്? ഒന്നും പഠിക്കുകയും വേണ്ട, ഒന്നും അറിയുകയും വേണ്ട, അവർക്ക് വിശ്വാസം മാത്രം. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫിലോസഫിയോ തിയോളജിയോ ഒന്നും പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. അവരെ സംബന്ധിച്ച് എന്താണോ വിശ്വാസം മാത്രം. അവര് ഇങ്ങനെ വിശ്വസിക്കുന്നു. ബൈബിള് പലരും അങ്ങനെ ഇപ്പൊ ക്രിസ്ത്യാനികളിൽ തന്നെ ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിന്റെ ഭാഗമാണ് നമ്മുടെ ഈ പെന്തക്കോസ്തുകളൊക്കെ. അവർ ബൈബിള് മാത്രമേ വായിക്കൂ, വേറൊന്നും വായിക്കത്തില്ല. നിരന്തരം അത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് അവര് വിശ്വസിക്കും. ആ വിശ്വാസമാണ് അവരെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരതിലാ ജീവിക്കുന്നു. അവരെ കയ്യിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്തു കൊടുത്താൽ അതൊന്നും ആർക്കും പറ്റത്തില്ല, വേറൊന്നും ആർക്കും ശരിയാവില്ല. കാരണം എന്തുകൊണ്ട്? മറ്റുള്ളതൊക്കെ പറയുന്നത് അവരുടെ യുക്തിചിന്തക്കനുസരിച്ചൊക്കെ കാര്യങ്ങൾ പറയാനാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമല്ല, വിശ്വസിക്കുന്നു അത്രേ. എനിക്കൊരു പരിചയക്കാരുണ്ടായിരുന്നു, മരിച്ചുപോയി കുറച്ചു കാലമായി മരിച്ചിട്ട്. അങ്ങനൊരു വലിയ ഭക്തനാണ്. ഭക്തനെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അമേരിക്കയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇന്ത്യയിൽ വന്ന് താമസമാക്കിയാണ്, മലയാളിയാണ്. അദ്ദേഹം അവിടെ നാസയിൽ ഒരു സയന്റിസ്റ്റാണ് വളരെ കാലം. നാസയിൽ സയന്റിസ്റ്റാണ്, അവിടെയാണ് ജീവിച്ചത്, നാട്ടിൽ. ഇദ്ദേഹം ഒരു വലിയ ഭക്തനാണ്. ഇദ്ദേഹം ആരാധിക്കുന്ന ആരെന്നറിയാം? മറുത. നമ്മുടെ നാട്ടിൻപകത്തൊക്കെ ഉള്ള ഒരു ലോക്കൽ ദൈവമാണ് മറുത. മറുതയുടെ ഭക്തനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതാണ് പുള്ളിയുടെ കുടുംബത്തിന്റെ ആരാധന. എല്ലാ കാര്യങ്ങളും മറുതയ്ക്ക് സങ്കല്പിച്ച പുള്ളി ബോംബെയിൽ നിന്ന് വർഷത്തിൽ ഒരു ദിവസം തന്നെ നിർബന്ധിച്ച് ബോംബെ പുള്ളി വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. മലയാളി, നമ്മുടെ നാട്ടുകാർ. അപ്പോ പുള്ളി എന്ത് ചെയ്യുന്നു? വലിയ സയന്റിസ്റ്റാണ്, അതൊക്കെ ശരിയാണ്. നാസയിലൊക്കെ പോയി ജോലി ചെയ്യണമെങ്കിൽ നല്ല വിവരം വേണ്ടേ? പക്ഷെ ഇത് വിശ്വാസമാണ്, മതാവിശ്വാസിയാണ്, കുടുംബ പരദേവത. വേറെ വലിയ വലിയ സ്റ്റാൻഡേർഡ് ദൈവങ്ങളോടൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും. പുള്ളിയുടെ മർദ്ദപ്പരയിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു മർദ്ദപ്പരയുണ്ട്. ഞാൻ വിചാരിക്കും മർദ്ദപ്പരയെന്ന് വെച്ചാൽ അവിടെ ഒരു പുരയൊക്കെ കാണും, ഒന്നുമില്ല. ഒരു വിളക്ക് അവിടെ കൊളുത്തുന്ന അത്രയുണ്ട്, അതാണ് മർദ്ദപ്പുര. ഒരു കൂര പോലും അവിടെ ഇല്ല. ഒരു ചെറിയ കാവ്, ആ കാവിന് ഒരിടത്ത് ഒരു തറയിലൊരു വിളക്കിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്, കമ്പി വിളക്ക്. അതിന് വിളക്ക് കൊളുത്തും, കാട് പിടിച്ചു കിടക്കും. വർഷത്തിലൊരിക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ പൂജ കാണും. അത് പിന്നെ സാറിന് അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെയാണ് നടത്തുന്നത്. ഈ അടുത്ത കാലത്ത് പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം കൂടെ ഇതിനെല്ലാം കൂടെ മാന്തിയെടുത്ത് വേറെ ഏതോ കൊണ്ട് സ്ഥലത്തുകൊണ്ട് കളഞ്ഞു, മന്ത്രവാദം നടത്തി. ഞാൻ കേട്ടു, ഇപ്പൊ അവിടെ അതില്ല, ഇപ്പൊ അവിടെ വേറെ എന്തൊക്കെ പരിപാടി നടന്നു. പുള്ളി ജീവിച്ചിരുന്നപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി മരിച്ചതിന് ശേഷം ഇങ്ങനെ ഞാൻ കേട്ടു, അവിടെ ഇല്ലെന്നത്. അപ്പോ ആ ഒരു ഭാഗം, വിശ്വാസത്തിന്റെ ഭാഗത്ത് പകരം വയ്ക്കാൻ പുള്ളിയുടെ സയൻസോ നോളജോ പല കാര്യങ്ങളിലും ഇതേ ഒരു അന്ധവിശ്വാസമാണ്. ഈ കാര്യത്തിൽ മാത്രമല്ല, അതെനിക്കറിയാം, പല കാര്യങ്ങളും വലിയൊരു അന്ധവിശ്വാസമാണ്. അപ്പോ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു? എന്താ ഇവിടെ വന്നിരിക്കാൻ കാരണം? ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നു? അത് ശരിയാവ ഉത്തരവല്ല. നമ്മള് ഓരോരുത്തരൂടെ വന്നിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു? അതേ ഉത്തരം തന്നെയാണ് നിങ്ങളൂടെ ഇരിക്കുന്നതിന് ഉത്തരം. വേറെയും ജീവിക്കാൻ സ്ഥലമുണ്ട്, അതുകൊണ്ട് ഇവിടെ ജീവിക്കും. അപ്പുറം ശരിയാ. അതിന് കാരണം എന്ന് വെച്ചാ നമ്മുടെ ബ്രെയിൻ. നിങ്ങളുടെ എന്റെയൊക്കെ ബ്രെയിനിന് എന്തോ എന്താണ് ഒരു കണക്ഷൻ ഉണ്ട്, ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനകത്ത് കിടക്കുന്ന മൊത്തത്തിന്റെയും ബ്രെയിന് എങ്ങനെയാണ്? എന്തോ ഒരു പ്രത്യേകതയുള്ളതാണ്. ഏതോ ഒരു ഭാഗത്തൊരു കണക്ഷനുണ്ട്, ഒരു വിശേഷതയുണ്ട്. ഇത് തന്നെയാണ് എന്റെ മർദ്ദാഭക്തന്റെ കാര്യം. പുള്ളി വലിയ സയൻസൊക്കെ പഠിച്ച് അവിടെ വളരെ കാലം ജോലി ചെയ്തിട്ടും പുള്ളി ഭക്തനായിരിക്കുന്ന വെച്ചാൽ പുള്ളിയുടെ ബ്രെയിനിന്റെ ഏതോ ഒരു ഭാഗം, വിശ്വാസത്തിന്റെ ഭാഗം അങ്ങനെയൊന്നും, ആ ഭാഗമുള്ളത് കൊണ്ടാണ് വിശ്വാസിയായി മാറുന്നത്. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് ആ അതിൽ നിന്ന് ആർക്കും മാറ്റാൻ കഴിയാത്ത, വേറെ തരത്തിൽ പോവാത്ത. എന്നുവെച്ചാ മാറിയില്ല എന്ന് വെച്ചാ എന്താണ്, ഒരു തരത്തിലും മാറ്റം വരില്ല എന്നുള്ളതല്ല. പക്ഷെ ഈ വിശ്വാസത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നുണ്ട്, അത് ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗം അങ്ങനെ വർക്ക് ചെയ്യത്തുള്ളു. ആ ഒരു പ്രത്യേക ഭാഗം. പിന്നെ അതിന് മാറ്റം വരാം, എല്ലാം പരിണാമത്തിന് വിധേയമാണ്. ക്രമേണ അതിന് മാറ്റമൊന്നുമിടാന്നൊന്നുമില്ല. പക്ഷെ ശരിക്കും ആ വിശ്വാസത്തിന് പകരം കൊടുക്കാൻ ആരുടെ ഇത് ഒന്നുമില്ല. അത് വിശ്വാസമേ ഉള്ളൂ. അതുകൊണ്ടിടത്തോളം കാലം മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവത്തെ തന്നെ ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കുമ്പോൾ അവന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതിനും ന്യായീകരിക്കുന്നതിനുള്ള യുക്തി അവൻ ഉപയോഗിക്കും. അതിനെതിരെ അതാണ് ഞാനിപ്പോ ഒരാളുടെ കഥ പറഞ്ഞു. ആരുടെ ആരുടെ കഥയെ പറഞ്ഞു? ബൈബിളിൽ ജോ അത് മറന്നുപോയി. ജോബിന്റെ കഥ. കാരണം ജോബിന് സാത്താൻ വന്ന് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി, എന്തെല്ലാം ചെയ്തു. പക്ഷെ ജോബ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും തന്റെ വിശ്വാസത്തിന് അനുകൂലമായേ ചിന്തിക്കും. അതിനെതിരായി വരുന്ന ഒരു യുക്തിയും ജോബിന്റെ മനസ്സിൽ വരുത്തി. അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അതിന് പകരം വയ്ക്കാൻ ഒന്നും ജോബിനെ സംബന്ധിച്ചില്ല. ആണ് വിശ്വാസം. ജോബിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നല്ലവനായ ഒരു ദൈവമേ ഉള്ളൂ. മോശം ദൈവമില്ല. ഈ ചുറ്റുപാടും എന്തൊക്കെ, തന്റെ മക്കളെ കൊന്നത്, സാത്താൻ വന്നു, എല്ലാം എന്തിനു വേണ്ടിയിട്ട്? തന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഭഗവാനെ എനിക്ക് ഒരുപാട് ദുരിതങ്ങൾ തരണേ, ഞാൻ ദൈവത്തെ എപ്പോഴും സ്മരിക്കും. ദുരിതം വരുമ്പോൾ എന്താണ്, ദൈവത്തെ സ്മരിക്കുക. അതാണ് നമ്മുടെ കഥാപാത്രം പറയുന്നത്, നമ്മുടെ പുരാണ കഥാപാത്രം പറയുന്നത് എന്നാണ്. എനിക്ക് എപ്പോഴും ദുരിതങ്ങൾ തന്നുകൊണ്ടിരിക്കണം. ആ ദുരിതം അനുഭവിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ദൈവമേ ദൈവമേ എന്ന് വിളിക്കും. അതെന്നെ ശുദ്ധിയാക്കും. അങ്ങനെ ദൈവത്തിന്റെ അടുത്തെത്താം. അങ്ങനെ പറയുന്ന കഥാപാത്രങ്ങൾ ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതെന്താണ്, വളരെ ദൃഢമായ വിശ്വാസമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് സത്യമാണ്. ദൈവം കട്ടുകഥയല്ല, കൽപ്പനയല്ല, ഒന്നുമല്ല. അവരെന്ത് ചെയ്യുന്നു? ബൈബിള് വിശ്വസിക്കുന്നു. ദൈവമാണ് അത് വെളിപ്പെടുത്തിയത് എന്നും അവർ വിശ്വസിക്കുന്നു. അപ്പൊ തിന്മ എന്ന് പറയുന്ന അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകത്തിൽ തിന്മ ഒരു പ്രശ്നമില്ല. തിന്മയെല്ലാം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, അതുകൊണ്ട് അവര് പറയും, ക്രിസ്ത്യാനികളുടെ കാര്യം പറയണം, അവസാനം ഈ ക്രിസ്തു കടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ, 4 ദിവസം ഒരുപാട് കുരിശി തറയ്ക്കുക, പിന്നെ അത് ചെയ്യുന്നു, ഉയർത്തിയെഴുന്നേൽക്ക്. ഇതാണ് മനുഷ്യന് കൊടുക്കുന്ന പാഠം. ഇപ്പൊ ക്രിസ്തുവിടെ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചൊക്കെ മനുഷ്യന് പാഠമാണ്. എന്താണ്, എന്ത് ദുരിതം അനുഭവിച്ചാലും ശരി, അവസാനം ഉയർത്തിയെഴുന്നേക്കും എന്ന് വെച്ചാൽ അവസാനം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരും. ആണ് ക്രിസ്തു എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കുരിശു മരണത്തിലൂടെ ക്രിസ്തു എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് ഇതാണ്. അതെങ്ങനെ അതൊരു പാഠമായിട്ടാണ് എല്ലാവർക്കും. അപ്പൊ ഈ ലോകത്ത് എന്തൊക്കെ തിന്മയുണ്ടായാലും ശരി ദൈവത്തിനുള്ള ദൃഢമായ പിടി വിടാതിരിക്കണം. എന്നാൽ അവർക്കെന്താണ് എന്തൊക്കെ നഷ്ടം ഇവിടെ സംഭവിച്ചാലും സ്വർഗരാജ്യത്തിൽ നേട്ടം ഉണ്ടാകും, അതാണ് വിശ്വാസം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദൈവം സത്യമാണ്. ആ വിശ്വാസത്തെ അംഗീകരിക്കാത്തവരാണ് പറയുന്നത് ദൈവം കെട്ടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ഒരാളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു മനസ്സുണ്ടാവുന്നു, അതവരുടെ പറയും. എന്തുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ ഒരു വിശ്വാസം വരുന്നില്ല, അതവരുടെ പറയും. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, നിങ്ങളുടെ പറയും. ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു, എന്റെ പറയും. അഹം ബ്രെയിൻ അസ്മി. അത് പോകുന്ന എന്തുകൊണ്ട്? അവരുടെ ബ്രെയിൻ അങ്ങനെ, അവരുടെ ബ്രെയിൻ അങ്ങനെ ആയതുകൊണ്ട്. മനുഷ്യന് എപ്പോഴും വിശ്വാസം ഒരു പ്രബലമായ ഒരു തന്ത്രം തന്നെയാണ്. തന്ത്രമാണ് തോന്നുന്നു. വിശ്വാസത്തെ അവൻ ഒരിക്കലും വിടുന്നില്ല. അവന്റെ വിശ്വാസത്തിൽ ദൈവമുണ്ട്. അപ്പൊ ദൈവം ഇല്ലെന്ന് പറയുന്നവർ യുക്തി ഉപയോഗിക്കുന്നു, മറ്റവൻ വിശ്വാസം ഉപയോഗിക്കുന്നു. ഇത്രയുള്ളൂ. അപ്പൊ യുക്തിപരമായി ചിന്തിച്ച് അവൻ ഒരിക്കലും ദൈവത്തെ നിഷേധിക്കില്ല. വിശ്വാസത്തിലൂടെ ദൈവത്തെ അവൻ ദൃഢപ്പെടുത്തുള്ളൂ. അപ്പൊ ഈ തിന്മകളെല്ലാം എന്തിനു വേണ്ടി? അവന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിലും അതിനെ വയ്ക്കാൻ. ഇതാണ് മോറൽ പ്രോബ്ലം ഓഫ് ഇവിൽ എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ തിയോഡൈസി എന്ന് പറയുന്ന ഇതാണ്. ഒരു ഉദാഹരണമായി പറയുന്നത് ക്രിസ്തുവിനെയും ജോബിനെയും പോലെയുള്ളവരെയാണ്. അതാണ് ഈ ജോബിന്റെ കഥ പറഞ്ഞത്. എല്ലാ സുഖവും അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും ദൈവത്തെ വിശ്വസിച്ചു, എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ചപ്പോഴും അയാള് ദൈവത്തെ വിശ്വസിച്ചു, അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റി. അങ്ങനെ വേണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒരാളില്ലെന്ന് രണ്ടും അനുഭവിച്ച്, രണ്ടുപേരല്ല, ജോബ് തന്നെ ആണ്. അതുകൊണ്ടല്ലേ അയാൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റിയത്. എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ചപ്പോഴും അയാൾക്ക് എന്തായിരുന്നു? ദൈവം നല്ലവനായിരുന്നു. ദൈവം നല്ല, ഇതൊക്കെ പറയുന്നത് ബൈബിളിലല്ലേ? ദൈവം പറഞ്ഞിരിക്കുകയല്ലേ? ഇതൊക്കെ മനുഷ്യനല്ലെന്ന് പറയുന്നു. ഭഗവത്ഗീത ആര് പറഞ്ഞതാ? ഭഗവാൻ പറഞ്ഞില്ലേ? പിന്നെ മനുഷ്യൻ പറഞ്ഞാണോ? ശരി.